ശരോരാഖ്യദേഹായ ലക്ഷ്മണമൂർത്തേ ബ്രഹ്മസൂത്രം അനന്തമയ അധികരണം സൂത്രം 19. അനന്തമയ ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കണം, അതാണ് പൂർവപക്ഷം. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന വാക്യത്തിൽ പറഞ്ഞ ബ്രഹ്മശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കണം. ആനന്ദമയം എന്ന് പറയുന്ന കോശമാണ് എന്നാണ് ഇനി വ്യാഖ്യാനിക്കാൻ പോകുന്നത്. ഇതം തു ഇഹ വക്തവ്യം ഇവിടെ തൈത്തിരിയത്തിൽ ക്രമമായിട്ട് ഓരോ കോശങ്ങളെ കുറിച്ച് പറയുന്നു. അവിടെ അന്നരസമയനായ പുരുഷൻ, പിന്നെ പ്രാണമയ ആത്മാ പ്രാണമയനായ പുരുഷൻ, അതുകഴിഞ്ഞ് മനോമയനായ പുരുഷൻ, അതുകഴിഞ്ഞ് വിജ്ഞാനമയനായ പുരുഷൻ, അതുകഴിഞ്ഞ് ആനന്ദമയ ആത്മാ എന്ന് പറഞ്ഞു. ആനന്ദ ശബ്ദം പല സ്ഥലത്തൂടെ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആനന്ദമയനായ പുരുഷൻ, അത് പരമാത്മാവാകാം എന്നാണ്. പൂർവപക്ഷി പറയുന്നു, ഇപ്പോ പരമാത്മാ അത് ആനന്ദമയനായ എന്താ തകരാറെന്താ? ആനന്ദ സ്വരൂപമാണ്, ആത്മാനന്ദ സ്വരൂപമാണ്. അപ്പൊ ആനന്ദമയൻ പരമാത്മാവ് അല്ല. അങ്ങനെ ഒരു വിചാരത്തിലുള്ള ഒരു നിഷ്കർഷ്, അതുകൊണ്ടെന്താ പ്രയോജനം? പരമാത്മാ സ്വരൂപം എന്താണെന്ന് വ്യക്തമാക്കുക. അത് പരമാത്മസ്വരൂപം ആനന്ദമയനെന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? ഇതെല്ലാം പരമാത്മാവാണ്. അന്നമയനെന്ന് പറഞ്ഞാലും പ്രാണമയനെന്ന് പറഞ്ഞാലും മനോമയനെന്ന് പറഞ്ഞാലും എല്ലാം പരമാത്മാവാണ്. അല്ല, ആനന്ദമയൻ പരമാത്മാവെന്ന് പറയുമ്പോൾ എന്താ തകരാറ് വരുന്നു? ഇവിടെ ഉദ്ദേശിക്കുന്നത് പരമാത്മസ്വരൂപം വെളിപ്പെടുത്തുക, എന്നാൽ ആ പരമാത്മാവിൻ്റെതായ പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുക, അതാണ്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഏതിനേയും പറയാം. ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം പരമാത്മാവാണെന്ന് പറഞ്ഞാലും ശരിയാണ്. കാരണം പരമാത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പൊ ഏതിനെയും പരമാത്മാവെന്ന് പറയാം. പക്ഷെ അതുകൊണ്ടായില്ല ഇപ്പൊ ഇവിടെ പറയുന്ന ദേവതാത്മാ പരമാത്മാവാണ്, ഭൂതാത്മാ പരമാത്മാ. അപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല, അതിന്റെ പരമാർത്ഥമായ സ്വരൂപം എന്താണോ അത് വെളിപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ വിചാരം ചെയ്യുന്നത്. ഇവിടെ അന്നമയൻ, പ്രാണമയൻ, മനോമയൻ, വിജ്ഞാനമയൻ, ഇതിനെല്ലാം അന്നം, പ്രാണം, മനസ്സ്, വിജ്ഞാനം, ഇതിനെല്ലാം കേവല ഉപാധികളായിട്ടും എടുക്കാം. ഈ ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യമായിട്ട് സ്വീകരിക്കും. അപ്പൊ ഏത് കാഴ്ചപ്പാടി കാണുന്നു എന്നുള്ളതാണ്. പിന്നെ കേവലം ഉപാധികളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കോശങ്ങൾ, അതാണ് ഇവിടെ ഇപ്പൊ പറയുന്നു. ആ ഉപാധി യുക്തമായിരിക്കുന്ന വിശേഷപ്പെട്ട ചൈതന്യം നടത്തു കഴിഞ്ഞാൽ അത് ജീവാത്മാവായി. അതിനിവിടെ പറഞ്ഞത് പുരുഷോ അന്നരസമയ, അന്നമയനായിരിക്കുന്ന പുരുഷൻ എന്നാ പറഞ്ഞത്. അന്നമയമായ ശരീരമൊന്നല്ല, അന്നരസമയനായിരിക്കുന്ന പുരുഷൻ. ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഉപാധിയോടുകൂടി ചിന്തിക്കുന്നു. ഏതുപോലെ ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഒരാൾ പറയുന്നു അഹം, ഞാൻ. ഞാനെന്നുള്ള അഭിമാനം മൃതശരീരത്തിലില്ല, ജീവശരീരത്തിലേ ഉള്ളൂ അങ്ങനെ ഒരു അഭിമാനം. അപ്പൊ ജീവശരീരവും മൃതശരീരവും തമ്മിൽ എന്താ വ്യത്യാസം? ആ അന്നമയമായ ആ മൃത ശരീരം, അത് അവിടെ ഈ ജീവചൈതന്യത്തിന് ഉപാധിയല്ല. അത് കേവലം അന്നമയമായ ഒരു കോശം, പക്ഷെ അത് കിളി ഒഴിഞ്ഞുപോയ ഒരു കൂട് പോലെയാണ്. അതിനകത്ത് ജീവചൈതന്യമില്ല. പക്ഷെ അഹം എന്നുള്ള അഭിമാനം വരുമ്പോഴോ അവിടെ ശരീരമുണ്ട്, ചൈതന്യമുണ്ട്, എല്ലാം ഉണ്ട്. കേവലമായ കോശം എന്ന് പറയുമ്പോൾ സ്ഥൂലമായ മൃതമായ ശരീരം, അതവിടെ ഒന്നിനും കോശമായിരിക്കുന്നില്ല. എന്നാലും ഉള്ളിൽ ചൈതന്യമുള്ളപ്പോൾ മാത്രമേ അതിന് കോശമെന്ന് വിളിക്കാൻ പറ്റൂ. കോശം എന്നൊരു സ്ഥാനം പോലും ഇല്ല മൃതശരീരത്തിൽ. പക്ഷെ എന്നാലും അത് അന്നമയമായ ഒന്നാണ്. ജീവചൈതന്യം എന്ന് പറയുന്ന വിശേഷ ചൈതന്യത്തിന് അതവിടെ ഉപാധിയാകുന്നുണ്ട്. ചൈതന്യരഹിതമായ ഒരു പിണ്ഡം. പക്ഷെ അതിൽ അഹംബോധം വരുമ്പോൾ അത് ജീവചൈതന്യമാകുന്ന ഉപാധിയോടുകൂടി. അത് തന്നെ സമഷ്ടിയിൽ വരുമ്പോൾ, സൂക്ഷ്മത്തിൽ വരുമ്പോൾ അതൊക്കെ വ്യത്യാസം പോയി. സൂക്ഷ്മ ഉപാധിയോടുകൂടി വരുമ്പോൾ ദേവതാ ചൈതന്യമായി, സമഷ്ടി ഉപാധിയോടുകൂടി വരുമ്പോൾ അത് ഈശ്വര ചൈതന്യമായി. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പോൾ ജീവഭാവത്തിൽ അഹംബുദ്ധിയോടുകൂടിയിരിക്കുന്ന ആ ജീവന്റെ കോശങ്ങളെന്നുള്ള സങ്കല്പത്തിൽ ഇതിനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയവും അതുപോലെ ഒരു കോശമാണ്. അതാണ് എന്തുകൊണ്ട്? ഇതിജ വികാരാർത്ഥേ മയപ്രവാഹേ, ഇത് വികാരാർത്ഥത്തിലുള്ള ശബ്ദമാണ്. മയറ്റ് അന്നമയ, അന്നശബ്ദത്തിൽ നിന്നും മയ എന്ന് പറയുന്ന പ്രത്യേകം വരുമ്പോൾ അന്നവികാരം എന്നർത്ഥം കേട്ടു. പ്രാണമയ, പ്രാണശബ്ദത്തിൽ നിന്ന് മയ എന്നുള്ള പ്രത്യേകം വരുമ്പോൾ പ്രാണവികാരം. മനോമയ, മനഃശബ്ദത്തിൽ നിന്ന് മയ വികാരം വരുമ്പോൾ മനോമയ. ആ ഫാനിലേക്ക് സ്പീഡ് കുറച്ചുകൂടെ കൂട്ടി വയ്ക്കുക, എല്ലാത്തിലെങ്കിൽ പുഴങ്ങുന്നുണ്ട്. മനോമയ, വിജ്ഞാന ശബ്ദത്തിൽ നിന്ന് മയ വരുമ്പോൾ വിജ്ഞാനമയ. ഇങ്ങനെ ആനന്ദ ശബ്ദത്തിൽ നിന്ന് മയ വരുമ്പോൾ ആനന്ദമയ. ഇങ്ങനെ ആ വികാരം അർത്ഥത്തിലാണ് വരുന്നതല്ല. വികാരാർത്ഥത്തിൽ വരുമ്പോൾ ഇത് അന്നത്തിൽ നിന്നുണ്ടായ ഒരു വസ്തുവായി, പ്രാണത്തിൽ നിന്നുണ്ടായ വസ്തുവായി, ആനന്ദപ്രചുരമായിരിക്കുന്ന എന്നാണ് നേരത്തെ അർത്ഥം പറഞ്ഞത്. ഇതും വികാരം തന്നെ. എന്താ അവിടെ വികാരങ്ങളെന്ന് പറയും? അതാണ് ഇത് വികാരാർത്ഥേ മയപ്രവാഹേ സതി ആനന്ദമയ ഏവ അകസ്മാത് അർദ്ധജരതീയ ന്യായേന കഥം ഇവ മയടഹ പ്രാചുര്യാർത്ഥത്വം ബ്രഹ്മവിഷയത്വം ആശ്രയതി. നേരത്തെ നിഷേധിച്ച കാര്യങ്ങളെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതെല്ലാം വികാരാർത്ഥത്തിലാണ്. ഇവിടെ ആനന്ദമയ എന്ന് പറയുന്നിടത്ത് മാത്രം അകസ്മാത്, അതിനെ മാത്രം ഇങ്ങനെ പ്രാചുര്യാർത്ഥം സ്വീകരിക്കാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങളും വികാരാർത്ഥമായിരിക്കുക, ഒന്നിനെ മാത്രം പ്രാചുര്യാർത്ഥം സ്വീകരിക്കുന്നത് എങ്ങനെ ശരിയാകും? അതിന് യുക്തി പറയുന്ന അർദ്ധജരതീയ ന്യായം, ഒരു വ്യക്തി പകുതി യുവാവാണ് പകുതി വൃദ്ധനാണ് എന്ന് പറയുന്ന പോലെയാണ്. അത് സാധിക്കത്തില്ലല്ലോ. മുമ്പ് വന്നതെല്ലാം വികാരാർത്ഥത്തിലായിരിക്കെ ആനന്ദമയം, അതുമാത്രം പ്രാചുര്യാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ എടുത്തുകൊണ്ട് ബ്രഹ്മവിഷയത്വം അതിന്റെ അർത്ഥം ബ്രഹ്മമാണെന്ന് പറയുന്നതും ശരിയാകത്തില്ല. ഇതിന് സമാധാനം പറഞ്ഞു. എന്താണ്? മാന്ത്രവർണിക ബ്രഹ്മാധികാര, മന്ത്രവർണത്തിൽ പ്രതിപാദിച്ച ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഇവിടെ സത്യം, ജ്ഞാനം, അനന്തം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ബ്രഹ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതേ ബ്രഹ്മത്തെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് ആനന്ദമയം ബ്രഹ്മമാണ് എന്നാണെങ്കിലോ ഇരിച്ച എന്ന അന്നമയാദീനാമവി തർഹി ബ്രഹ്മത്വ പ്രസംഗ, ഈ പ്രകരണം ബ്രഹ്മത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ആനന്ദമയം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അന്നമയം ബ്രഹ്മമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആനന്ദമയത്തെ മാത്രം ബ്രഹ്മമായിട്ട് എന്നാൽ അത് സ്വീകരിക്കുക. എന്താണ്? എല്ലാം ബ്രഹ്മമാണ്. സൃഷ്ടിയെല്ലാം സൃഷ്ടാവിൽ നിന്നും അനന്യമാണ്. ഇവിടെ ഉള്ളതെല്ലാം ബ്രഹ്മമാണ് അങ്ങനെ പറയുക. പറയുന്നതിന് ഒരു സാമാന്യ യുക്തി വേണം. ഇത് ഒരു വെറും തർക്കമല്ല. അപ്പോൾ ബ്രഹ്മതത്വത്തെ സംബന്ധിച്ച് ഏതെല്ലാം കാഴ്ചപ്പാടുകളാകാം, എങ്ങനെയെല്ലാം അതിനെ ധരിക്കാം, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പല പക്ഷങ്ങൾ പറയുന്നത്. ഇത് പരസ്പര വിരോധമില്ലാതെ എങ്ങനെ മനസ്സിലാക്കാം? ഒരിടത്ത് പറയുന്നു ബ്രഹ്മസത്യം ജഗത് മിഥ്യ, വേറെടുത്ത് പറയുന്നു സർവം ഖല്ലിതം ബ്രഹ്മ. ഇത് തമ്മിലെങ്ങനെ പരസ്പര വിരോധം വരാതിരിക്കും? ഇതിലേതാണ് ശരി, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ശരി? പരമാർത്ഥ ബോധം എന്താണ്, ഏതാണ്, അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. സിദ്ധാന്തത്തെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മതത്വത്തെ അത് മുമ്പ് പറഞ്ഞു തുടക്കത്തിൽ, എല്ലാ ശബ്ദങ്ങളും ലാക്ഷണികമായി ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ടതിനെ ബോധിപ്പിക്കാൻ ശബ്ദമില്ല? ശബ്ദശക്തിക്ക് അതിനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അതിന്റെ സ്വരൂപം നിരുപാധികമാണ്. ഉപാധിരഹിതമായ ഒരു വസ്തുവിനെ ലാക്ഷണികമായി ബോധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മുഖ്യം അതിന്റെ ബോധമാണ്. ബ്രഹ്മത്തെ നിരുപാധികമായി അറിയുക, അതാണ് ഇവിടെ മുഖ്യമായിരിക്കുന്നത്. അതിനാണ് ബ്രഹ്മബോധം എന്ന് പറയുന്നത്. അല്ലാതെ ഞാനും ബോധിക്കാം. അനന്നമയനായും പ്രാണമയനായും മനോമയനായും വിജ്ഞാനമയനായും ആനന്ദമയനായും എല്ലാം ബോധിക്കാം. പക്ഷെ അതിന് പരമാർത്ഥ ബോധമെന്ന് പറയത്തില്ല. നിരുപാധികമായ തത്വത്തെ ബോധിച്ചാൽ മാത്രമേ പരമാർത്ഥ ബോധം. അപ്പോ ബ്രഹ്മ ഏകവും അദ്വൈതവുമായിരിക്കെ ബ്രഹ്മത്തെ സംബന്ധിച്ച് അങ്ങനെ പല ബോധങ്ങളുണ്ടാവും, ഉണ്ടാകും. അതുകൊണ്ടെന്താ പ്രയോജനം? ഒരു വസ്തു എങ്ങനെയോ അതിനെ അതിന്റെ യഥാർത്ഥമായ രൂപത്തിലേ ബോധിക്കേണ്ടത്. നാനാരൂപത്തിൽ അതിനെ ബോധിച്ചിട്ട് അങ്ങനെ ബോധിക്കുമ്പോൾ തന്നെ ഒന്ന് പരമാർത്ഥം ബോധവും മറ്റൊന്നുള്ളത് അങ്ങനെ അല്ലാതെയും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടെന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. അതിന്റെ പരമാർത്ഥ ബോധം, അതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധം, അത് സദ്യോമുക്തിക്ക് കാരണമാണ്. തസ്യ പ്രാണ ഉത്ക്രാമന്തി, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച. പരമാർത്ഥ സ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്ന് ശേഷിക്കുന്നില്ല. മറ്റൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. അങ്ങനെ അല്ലാതെ ബോധിച്ചാലോ ഉപാസന കർമ്മങ്ങൾ എല്ലാം അവിടെ വരുന്നു. അദ്വൈത മതമനുസരിച്ചതാണ് ഒരുപാട് സാധനകൾ, സാധ്യങ്ങൾ, ഒരുപാട് വ്യവഹാരങ്ങൾ. അതെല്ലാം സംഭവിക്കുന്നു, അതും ബ്രഹ്മബോധമാണ്. പക്ഷെ അത് സ്വാഭാവികമായി ബോധിക്കുന്നു. അതുകൊണ്ട് മുഖ്യമായി വരുന്ന വ്യത്യാസം ഇവിടെയാണ്. ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ കർമ്മം പോട്ടെ, ഇവിടെ ഇപ്പോൾ അതിന്റെ സന്ദർഭമല്ല. ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ സ്വാഭാവികമായി ഉപാധികളോടുകൂടി അതിനെ ബോധിച്ചു കഴിഞ്ഞാൽ അത് ഉപാസനയ്ക്ക് വേണ്ടിയും, നിരുപാധികമായ തത്വബോധമാണെങ്കിൽ അത് സദ്യോമുക്തിക്ക്. എന്നുവെച്ചാൽ ആ ബോധം അതോടുകൂടി എല്ലാം അവസാനിച്ചു, സംസാര നിവൃത്തി അവിടെ സംഭവിക്കുന്നു. അതാണ് പരമാർത്ഥ ബോധം എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ പരമാർത്ഥ ബോധത്തെ കുറിച്ചാണ്. മുമ്പ് പറഞ്ഞു എന്താണ് ആനന്ദമയം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു, അതവിടെ പറഞ്ഞു എന്താണ്, അതെല്ലാം അങ്ങനെയും പറയാം. പക്ഷെ അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഉപാസനാ ഭാഗങ്ങളാണ്. തത്വപ്രധാനമായി വരുന്ന ഭാഗം വിരളമായി ചർച്ച ചെയ്യാറ്, കാരണം അതിന് അധികാരികൾ കുറവാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞത് ശരി, ആനന്ദമയം ബ്രഹ്മമെന്ന് പറയുകയാണെങ്കിൽ അന്നമയത്തെയും പറയാം ബ്രഹ്മമെന്ന്. അതാണ് അന്നമയാദീനാവിത്രഹി ബ്രഹ്മത്വ പ്രസംഗം. അതും പറയാം, അത് മതിയോ? അത് പോരാ. എന്തുകൊണ്ട്? അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അത് കേവലം ഉപാസനയ്ക്ക് അല്ലെങ്കിൽ പഞ്ചകോശ വിവേകം പോലെയുള്ള വിവേചനത്തിനു വേണ്ടി ആകാം ഇതിനെല്ലാം ഓരോരോ കോശങ്ങളാക്കി വയ്ക്കുക. എന്നിട്ട് അതിനെ അതിൽ നിന്ന് വേറെയാണ് ചൈതന്യം എന്ന് വിവേചിക്കുക. അതിനെല്ലാം വിചാരാംഗങ്ങളെന്ന് പറയും. മുഖ്യം അതല്ല. മുഖ്യമെന്ന് പറയുന്നത് തത്വത്തെ കേൾക്കുക ശ്രുതി വാക്യങ്ങളെന്ന്, എന്നിട്ട് അതിനെ ഗ്രഹിക്കുക, അതാണ് മുഖ്യം. അത് തത്വത്തെ എങ്ങനെ ബോധിപ്പിക്കുന്നു? ശ്രുതി നിരുപാധികമായി ബോധിപ്പിക്കുന്നു. അപ്പൊ സ്വാഭാവികമായ ചർച്ചകൾ ഒന്നും നേരിട്ട് ബ്രഹ്മബോധത്തിന് സഹായിക്കുന്നില്ല. അതിനെല്ലാം വിചാരാംഗങ്ങളെന്ന് പറയും. വിചാരത്തിന്റെ ഒരു ഭാഗമായി അതൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തിന് വികല്പങ്ങളും മറ്റും ദൂരീകരിക്കുന്നു. അതുകൊണ്ട് ആനന്ദമയം അതിനെ ബ്രഹ്മമെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്നമയത്തെയും ബ്രഹ്മമായി സ്വീകരിക്കും. അതുപോലെ അതുകൊണ്ടത് വിശദീകരിക്കുന്നു. അത്രഹ യുക്തം അന്നമയാദീനാം അബ്രഹ്മത്വം തസ്മാത് തസ്മാത് ആന്തരസ്യ ആന്തരസ്യ അന്യസ്യ അന്യസ്യ ആത്മനഃ ഉച്യമാനത്വം. അന്നമയം ത്തിനായ ബ്രഹ്മമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അന്നമയം പറഞ്ഞ അവിടെ നിർത്തുന്നില്ല. അന്നമയം അതിന്റെ ഉള്ളിൽ, പിന്നെ പ്രാണമയം അതിന്റെ ഉള്ളിൽ, മനോമയം എന്ന് വെച്ചാൽ അതിനൊക്കെ കൽസൂക്ഷ്മമായി വിജ്ഞാനമയം അങ്ങനെ പോകുന്നു. ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് ആദ്യം പറഞ്ഞത് അവസാനമുണ്ട് എന്ന് വെച്ചാൽ അതല്ല ബ്രഹ്മം. അന്നമയം കഴിഞ്ഞ് പ്രാണമയനിൽ വന്നു, അത് കഴിഞ്ഞ് വിജ്ഞാനമയനിൽ വന്നു, അങ്ങനെ വരുന്നുകൊണ്ട് അത് ബ്രഹ്മമല്ല. ആണ് ആന്തരസ്യ ആന്തരസ്യ അന്യസ്യ അന്യസ്യ ആത്മന ഉച്ചമാനത്വ. അത് ഏതുവരെ പോകുന്നു? ആനന്ദമയം വരെ. ആനന്ദമയാത്തു കശ്ചി ധന്യ ആന്തര ആത്മ ഉച്ചതേ. ആനന്ദമയൻ കഴിഞ്ഞിട്ട് പിന്നീട് സൂക്ഷ്മമായ ഒരു ആത്മതത്വത്തെ പറയുന്നില്ല. തേന ആനന്ദമയസ്യ ബ്രഹ്മത്വം. അതാണ് മുമ്പ് പറഞ്ഞത്. ആനന്ദമയം ബ്രഹ്മമാണ്. അന്യഥ പ്രകൃതഹാന അപ്രകൃത പ്രക്രിയാ പ്രസംഗ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദോഷം വരും. ആനന്ദമയനെ ബ്രഹ്മമായി സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രകടനത്തിൽ ഏതൊരു ബ്രഹ്മത്തെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത് അതിനെ സ്വീകരിക്കുന്നില്ല, പിന്നെ മറ്റൊന്നിനെ സ്വീകരിക്കുന്നു. അപ്രസംഗ പ്രസക്തി ഈ സന്ദർഭത്തിൽ ഇല്ലാത്ത ഒന്നിനെ സ്വീകരിക്കുന്നു. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആനന്ദമയം ആണ് ഇവിടെ ബ്രഹ്മം, മറ്റുള്ളതല്ല എന്ന് പറഞ്ഞാലോ? അത്ര ഉച്ചതേ സമാനം പറഞ്ഞു. യദ്യപി അന്നമയാദിഭ്യൈവ ആനന്ദമയാദ് അന്യോ അന്തര ആത്മീയതിനെ ശ്രീയതേ തഥാപി ന ആനന്ദമയസ്യ ബ്രഹ്മത്വം. ശരിയാണ്, അന്നമയം തുടങ്ങിയത് പറഞ്ഞതിന് ശേഷം പിന്നീട് പ്രാണമയം മനോമയം എന്ന് പറയുന്നത് പോലെ ആനന്ദമയനെ പറഞ്ഞതിന് ശേഷം അന്യോ അന്തര ആത്മാ എന്ന് പറയുന്നില്ല ശ്രുതി. അങ്ങനെയാണെങ്കിലും ആനന്ദമയസ്യ എന്ന ബ്രഹ്മത്വം സിദ്ധാന്തം പറയുന്നു. ഇവിടെ ആനന്ദമയൻ ബ്രഹ്മം അല്ല എന്ന് പറഞ്ഞാൽ, ആനന്ദമയൻ എന്ന് പറയുന്നത് നിരുപാധികമായ തത്വമല്ല എന്നാണ്. സ്വാഭാവികമായ തത്വമായതിനെ സ്വീകരിക്കാം. എന്തിനേ സ്വീകരിക്കാം? കല്ലും മണ്ണും എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നു. നാമരൂപങ്ങളെല്ലാം ബ്രഹ്മമാണ്. ആനന്ദമയൻ എന്നുകൊണ്ട് ബ്രഹ്മമാകുന്നില്ല. അതിന് പരസ്പര വിരുദ്ധമായി വരുന്നു ധരിക്കരുത്. ഈ ശ്രുതിവാക്യങ്ങളെല്ലാം എടുത്ത് അതാണോ അതല്ല, ഇതാണോ ഇതല്ല എന്നിങ്ങനെ വിചാരം ചെയ്ത് എല്ലാത്തിനെയും നിഷേധിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ആ തത്വത്തിന് നിരുപാധികമായി ഗ്രഹിക്കുക. എന്തുകൊണ്ടതാണ് അതിന്റെ യഥാർത്ഥ രൂപം? സത് സ്വരൂപം അതാണ്. അല്ലെങ്കിൽ ഇവിടെ എണ്ണിയാൽ തീരാത്ത ബ്രഹ്മമുണ്ട്. എണ്ണിയാൽ തീരാത്ത ഉപാസനകളുണ്ട്, സാധനങ്ങളുണ്ട്, സാധ്യങ്ങളുണ്ട്. ഇതിലെല്ലാം ഇങ്ങനെ കുടുങ്ങിക്കിടക്കത്തേ ഉള്ളൂ, മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഇവിടെ അതല്ല, യോഗ്യനായ ഒരുവന്, ഉത്തമനായ ഒരുവന് ആ പരമാർത്ഥത്തെ കാണിച്ചു കൊടുക്കണം, അവനെ അവിടെ എത്തിക്കാൻ വേണ്ടി. ഇതാണ് ആനന്ദമയൽ എന്ന് പറഞ്ഞാലും പോലെ ആനന്ദം എന്ന് തന്നെ പറയണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഉപാധികളെ നിരാകരിച്ചിട്ട് തന്നെ അത് മനസ്സിലാക്കും. ശബ്ദലക്ഷ്യമായി തന്നെ അതിനെ മനസ്സിലാക്കും. ശബ്ദത്തിന്റെ പരമമായ താല്പര്യമായി തന്നെ ആ തത്വത്തെ മനസ്സിലാക്കും. അല്ലാതെ ശബ്ദാർത്ഥങ്ങളിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല മനസ്സ്. അതുകൊണ്ട് പറയുന്നു, ആനന്ദമയസി ബ്രഹ്മത്വം, ആനന്ദമയം ബ്രഹ്മമല്ല. യഥാ ആനന്ദമയം പ്രകൃതി ശ്രൂയത്തെ. എന്തുകൊണ്ട് ആനന്ദമയന് ആ പ്രകടനത്തിൽ പറയുന്നു, തസ്യ പ്രിയമേവ ശിര മോദോ ദക്ഷിണ പക്ഷ പ്രമോദ ഉത്തരപക്ഷ ആനന്ദ ആത്മാ ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ. അതില് പ്രിയം ഇഷ്ടാർത്ഥസ്യ ദൃഷ്ട്യാ ജാതം സുഖം പ്രിയം, ഇഷ്ടാർത്ഥ ദർശനം കൊണ്ട് ഉണ്ടാകുന്ന സുഖം, അതാണ് പ്രിയം. ആനന്ദം തന്നെ പല രൂപത്തിലിരിക്കുന്നു, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം. ഇഷ്ടാർത്ഥ ദർശനം കൊണ്ട് മനസ്സിൽ വരുമല്ലോ. അതാണ് പറഞ്ഞത് ആനന്ദമയം എന്ന് പറയുന്നു, ആനന്ദ വികാരമാണെന്ന്. ഒരു വസ്തു പലതായി മാറുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ വികാരം എന്ന് പറയുന്നത്. സ്മൃത്യാമോദ, പ്രത്യക്ഷമായ അനുഭവം വേണ്ട, മുമ്പ് അനുഭവിച്ചതിനെ സ്മരിച്ചാൽ അതിനെ മോദം എന്ന് പറയും. സജ അഭ്യാസ പ്രകൃഷ്ട പ്രമോദ, അത് ആവർത്തിച്ച് ആവർത്തിച്ച് മോദം കൂടുതൽ ദൃഢമായി കഴിഞ്ഞാൽ അത് പ്രമോദം. ഇതെല്ലാം അന്ധകരണത്തിലെ വികാരങ്ങളാണ്, ആനന്ദരൂപത്തിലുള്ള അന്ധകരണത്തിന്റെ പരിണാമങ്ങളാണ്. അതാണ് ആനന്ദമയം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറയുന്നതല്ല, ആനന്ദം എന്ന് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്ത് ഇതല്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പ്രിയമോദ പ്രമോദങ്ങളാണ്. അത് എത്ര വലിയ ആനന്ദമായാലും ശരി, തലയിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നതായാലും ശരി, താഴെ നിന്ന് മേലോട്ട് കയറുന്നതായാലും ശരി, ഇതെല്ലാം പ്രിയമോദ പ്രമോദങ്ങളിൽപ്പെടും. ഒരാൾ പറയുന്നു, ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു, എനിക്ക് വലിയ സുഖാനുഭവപ്പെട്ടു. ഇതിൽപ്പെടുന്നതാണ് ദുഷ്ടാർത്ഥമായ സുഖം, ഇഷ്ടമായ ഒന്നിനെ കിട്ടുമ്പോൾ വരുന്ന സുഖം. എന്തുകൊണ്ട് അതെല്ലാം വികാരമാണ്? എന്തുകൊണ്ട് അതിന് വികാരമെന്ന് പറയുന്നത്? അതിന് ഏറ്റക്കുറച്ചിലുണ്ട്, വലിപ്പച്ചെറുപ്പമുണ്ട്. മുമ്പ് വലിയ സുഖം അനുഭവിച്ചു, പറയുന്നു ഇപ്പൊ ചെറിയ സുഖം അനുഭവിക്കുന്നു, ഇനി വലിയ സുഖത്തെ അനുഭവിക്കുന്നു. അവിടെ എന്താണ്? അങ്ങനെയുള്ള സാധിശയത്വം വരുന്ന വികാരം, അത് പരിണാമമാണ്, സുഖപരിണാമമാണ്. ആനന്ദമയം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. എങ്ങനെയാണോ നമുക്ക് ഈ അഹംബോധത്തിൽ, അഹംബോധത്തെ ആശ്രയിച്ചാണ് അന്നമയം എന്ന് പറയുന്ന ഒരു തലമുള്ളത്. ഈ ശരീരത്തെ ആശ്രയിച്ചിട്ട് അഹംബോധം നിൽക്കുമ്പോൾ ഇവിടെ അന്നമയമാണ് ഈ ശരീരം, ഈ പരിണാമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ ശരീരം. ബാല്യം യൗവനം വാർദ്ധക്യം ജനനം മരണം ഇതിനെല്ലാം വിധേയമാകുന്ന ഈ ശരീരം, ഇത് സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് അന്നമയമാണ്. ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞതിലെ സൂക്ഷ്മമായി മനോമയം സങ്കല്പവികല്പങ്ങളോടുകൂടി, പ്രാണമയം ക്ഷുത്പാസാദികളോടുകൂടി, വിജ്ഞാനമയം അറിവ് അതോടുകൂടിയിരിക്കുന്നു. ഇവിടെ എല്ലാം വികാരങ്ങളാണ്, വിജ്ഞാനവും വികാരമാണ്. ഒരു തരത്തിലെല്ലാ ജ്ഞാനവും സോപാധികമായി വരുമ്പോൾ ബ്രഹ്മജ്ഞാനം പോലും വികാരമാണ്. നിർവാധികമായി അത് ബ്രഹ്മം തന്നെ, പക്ഷെ സോപാധികമായി വരുമ്പോൾ അത് വികാരമാണ്. അങ്ങനെയാണെങ്കിൽ ആനന്ദം പ്രിയമോദ പ്രമോദ രൂപത്തിൽ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വികാരമാണ്. അത് ഏതുവരെ ആയാലും ശരി, സമാധി വരെ ആയാലും ശരി, ലൗകികമായ വിഷയ അനുഭവം കൊണ്ടുവരുന്ന ആനന്ദമായാലും ശരി, അത് ഇഷ്ടപ്രാപ്തിയിൽ പ്രാപ്തമാകുന്നതുകൊണ്ട് അത് വികാരം തന്നെയാണ്. അത് ശ്രുതി തന്നെ അവിടെ തെളിച്ചും പറയുന്നു, തസ്യ പ്രിയമേവ ശിരഹ മോദോ ദക്ഷിണപക്ഷ പ്രമോദ ഉത്തരപക്ഷ ആനന്ദാത്മാ. ആനന്ദസ്തു കാരണം അതെന്താണോ, ഇവിടെ ആനന്ദത്തെ ആത്മാവെന്ന് പറഞ്ഞു. അപ്പോ ഏത് വസ്തുവിനും ഒരു സ്വരൂപം ഉണ്ടായിരിക്കുന്നു. പുസ്തകം എന്ന് പറയുന്ന വസ്തു ഇതിന് വികാരങ്ങളുണ്ട്, പരിണാമങ്ങളുണ്ട്, ഇതിന് പലതായി മാറ്റം സംഭവിക്കും. പക്ഷെ അതൊരു വസ്തുവാണ്. ആനന്ദം എന്ന് പറയുന്ന ഒന്നാണ്, ഒരു പദാർത്ഥം. അതിന് വികാരങ്ങൾ സംഭവിക്കുന്നതാണ് പ്രിയമോദ പ്രമോദങ്ങൾ. അപ്പോൾ പ്രിയമോദ പ്രമോദങ്ങൾ അങ്ങനെയുള്ള വികാരങ്ങളോട് കൂടിയ ഒന്നാണ് ആനന്ദം. എങ്ങനെ? ബാല്യയൗവന വികാരങ്ങളോട് കൂടിയ ഈ ശരീരം ഒന്നാണ് ഈ ശരീരം എന്ന് പറയുന്ന പോലെ. അത് അനുഭവത്തിന് വിഷയമാകുന്നുണ്ട്, അതും നാനാരൂപത്തിൽ. അതുകൊണ്ട് ഈ വികാരങ്ങളോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് അതല്ല നിരുപാധികമായ തത്വം എന്ന് കൂട്ടിച്ചേർക്കണം. ആനന്ദം അല്ലേ ബ്രഹ്മം എന്ന് ചോദിച്ചാണ്. പ്രിയമോദ പ്രമോദങ്ങളോടുകൂടിയിരിക്കുന്ന ആനന്ദമാണോ ബ്രഹ്മം തന്നെയാണ്? പക്ഷെ എങ്ങനെയാ ബ്രഹ്മത്തെ അറിയേണ്ടത്? നിരുപാധികമായി പരമാർത്ഥമായി സത്തായി ചിത്തായി അറിയുമ്പോൾ അത് ഇതല്ല. അതേതാണ് അടുത്ത് പറയുന്നത്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ ആ ബ്രഹ്മം അവിടെയാണ് തത്വത്തെ നിരുപാധികമായി ബോധിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രുതി എല്ലാത്തിനും ഉണ്ട്. ശ്രുതി പല വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു, അതുപോലെ തത്വത്തെയും പ്രതിപാദിക്കുന്നു. തത്വത്തെ പ്രതിപാദിക്കുമ്പോൾ തന്നെ പലതരത്തിൽ പ്രതിപാദിക്കുന്നു, നാനാതരത്തിൽ പ്രതിപാദിക്കുന്നു. അതിൽ മുഖ്യമായി രണ്ട്, നിരുപാധിയും സ്വപാധിയും. ഉപാധി വിനർമുക്തമായ ആ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ആ സന്ദർഭത്തെ മനസ്സിലാക്കണം. ആനന്ദ ആത്മ എന്ന് പറയുന്നിടത്ത് നിരുപാധികമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ട് ധരിച്ചുകൂടാ? കഴിയില്ല. എന്തുകൊണ്ട്? അവിടെ ഉപാധികളെ നിർദ്ദേശിക്കുന്നു. എങ്ങനെ? പ്രിയമേവ ശിരഹ മോദ ദക്ഷിണപക്ഷ പ്രമോദ ഉത്തരപക്ഷ. ആത്മ എങ്ങനെയാണോ ജീവൻ ലൗകികമായ ഓരോ വിഷയങ്ങളിലും അജ്ഞാന സംശയ വിപര്യങ്ങളോടുകൂടിയിരിക്കുന്നത്, ഏത് വിഷയത്തിലും അത് സംഭവിക്കുന്നു. ലൗകിക കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അറിവില്ലായ്മ വരും, ചിലപ്പോൾ സംശയം വരും. എൻ്റെ മുമ്പേ ഇരിക്കുന്ന ഈ പുസ്തകം എന്ത് പുസ്തകമാണെന്ന് അറിയാതിരിക്കുക, ഇത് എന്താണ്? ബ്രഹ്മസൂത്രമാണോ ഗീതയാണോ? സംശയം വരിക, വിഭ്രാന്തി വരിക, ഇത് ഇന്ന പുസ്തകമാണ്, ഇതൊക്കെ സംഭവിക്കാം. ലൗകികമായ വിഷയങ്ങൾ അത് സംഭവിക്കുന്നത് പോലെ തന്നെ പരമാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു അജ്ഞാന സംശയം വരിക. ആ പരമാർത്ഥത്തിൽ, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവിപര്യങ്ങളുടെ ഭാഗമായി വരുന്നതാണ് സ്വാഭാവികമായ ജ്ഞാനങ്ങളെല്ലാം. നിരുപാധികമായ തത്വത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിൽ അവിടെ അജ്ഞാന സംശയവിപര്യങ്ങൾ നിലനിൽക്കുന്നില്ല. സ്വാഭാവികമായി ഗ്രഹിക്കുന്നിടത്തെല്ലാം അത് വരും. അതുകൊണ്ട് നിരുപാധികമായി തത്വത്തെ ബോധിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അതിനെ കണ്ടെത്തുന്ന ശ്രദ്ധിക്കുന്നു. ഈ വിവേചനം മനസ്സിൽ വേണം. ഇത് നിരുപാധികമായി ബോധിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വികാരങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അവിടെ നിരുപാധികമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. അത്ര യത് ബ്രഹ്മ മന്ത്രവർണ്ണേ പ്രകൃതം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതി തദിഹ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എത്തിച്ചതേ. ഇതാണ് സിദ്ധാന്തം. മന്ത്രഭാഗത്ത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു. സച്ചിദാനന്ദം, ഇവിടെ ആനന്ദത്തിന് പകരം അനന്തം എന്ന് പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ടാണ് അനന്തം എന്ന് പറയുന്നത്. ശബ്ദത്തിൽ വരുന്ന ചെറിയൊരു വ്യത്യാസമുള്ളൂ. അനന്തം ആദ്യത്തെ അകാരം അത് ഹ്രസ്വം, ആനന്ദം ദീർഘമായ ആനന്ദം. അർത്ഥത്തിലൊരു വ്യത്യാസമില്ല. മുമ്പ് പറഞ്ഞു സത്യം ജ്ഞാനം സത്ത് ചിത്ത് സത്തായിരിക്കുന്നത്, സത്തായിരിക്കുകയല്ല സത്തായി പ്രകാശിക്കുന്നു. സത്തായി അനുഭവപ്പെടുക എന്ന് പറഞ്ഞാലും ശരിയല്ല. പ്രകാശം എന്ന് പറയുന്നത് ഒന്നത് പ്രകാശിക്കുന്നു, ദൃഷ്ടാവായിരിക്കുന്ന എനിക്കത് അനുഭവപ്പെടുന്നു. രണ്ടു കാര്യങ്ങളാണ്, ഒന്ന് പ്രകാശം പ്രകാശിക്കുക അനുഭവപ്പെടുക, ഞാൻ കണ്ണടച്ചിരിക്കുന്നു എനിക്ക് പ്രകാശം അനുഭവപ്പെടുന്നില്ല, പക്ഷെ പുറമേ പ്രകാശമുണ്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ പ്രകാശനെ സംബന്ധിച്ച് അത് പ്രകാശിക്കുന്നു, രണ്ടാമത് എനിക്ക് അനുഭവപ്പെടുന്ന എന്തുകൊണ്ട്? ചൈതന്യം എന്നിലാണ്. പ്രകാശം ജഡമാണ്, അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിന് വിഷയമാകുക എന്നുള്ളതാണ്. ജ്ഞാനത്തെ സംബന്ധിച്ചാണെങ്കിലോ അത് ജഡപ്രകാശമുണ്ട്. അതുകൊണ്ട് ജ്ഞാനം പ്രകാശിക്കുന്നു, അത് എങ്ങനെ പ്രകാശിക്കുന്നു? സ്വയം അനുഭവരൂപത്തിൽ തന്നെ അത് പ്രകാശിക്കുന്നു. അതുകൊണ്ട് അവിടെ അനുഭവപ്പെടുക എന്നുള്ളതിന്റെ ആവശ്യം വരുന്നില്ല. സ്വയം അനുഭവരൂപത്തിൽ പ്രകാശിക്കണമെങ്കിൽ പിന്നെ അതിന് അനുഭവപ്പെടണം. ജഡപ്രകാശത്തിന് അതിനുള്ള ശേഷിയില്ല, കാരണം അത് ജഡമായതുകൊണ്ട് തന്നെ. അതിന് സ്വയം പ്രകാശിക്കുന്നതിനുള്ള ശേഷിയില്ല. ഇവിടെ അങ്ങനെയല്ല, ജ്ഞാനം സ്വയം വെളിപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിനെ അത് അനുഭവപ്പെടേണ്ട കാര്യമില്ല, അനുഭവ വിഷയമാകേണ്ട കാര്യമില്ല, അതിനെ അനുഭവപ്പെടുത്താൻ ഒരാളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്മ എന്ന് പറയുന്നു, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ജഡമായ പ്രകാശത്തെ എങ്ങനെയാണോ ഈ ബോധം വിഷയമാക്കുന്നത്, അതുപോലെ നമുക്ക് ഭ്രമം തോന്നും. എന്താണോ ആ സത്ത് അതിൻ്റെ അനുഭവത്തിൻ്റെ വിഷയമാണെന്ന് തോന്നുന്നു. അങ്ങനെ വ്യവഹരിക്കാറുമുണ്ട്. പക്ഷെ പരമാർത്ഥം അതന്നെ എന്തുകൊണ്ട്? എപ്പോഴാണോ ആ ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നത് അത് സത്തായി തന്നെയാണ് പ്രകാശിക്കുന്നത്. ജ്ഞാനത്തിന്റെ സത്ത അങ്ങനെ ഒന്നില്ല, ജ്ഞാനസംബന്ധിയായ സത്ത അങ്ങനെ ഒന്നില്ല, പിന്നെയോ ജ്ഞാനസ്വരൂപമായ സത്ത അതാണ് പ്രകാശിക്കുന്നത്, അതാണ് ജ്ഞാനപ്രകാശം എന്ന് പറയുന്നത്. കാരണം നിനക്ക് ബോധമുണ്ടോ അറിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ബോധത്തിൽ ഉണ്മയെ സ്ഥാപിക്കുകയാണ്. ആ എനിക്ക് ബോധമുണ്ട് എന്നുവെച്ചാൽ ബോധം സ്വയം ഉണ്മയായി പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. ബോധം വേറെ ഉണ്മ വേറെ, അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. സത്യവും ജ്ഞാനവും ഏകരൂപത്തിലിരിക്കുന്നു. ആ സത്യജ്ഞാന സ്വരൂപത്തിൽ, ഏകരൂപത്തിലിരിക്കുന്ന സ്വരൂപത്തിൽ, അല്ലെങ്കിൽ സ്വയം പ്രകാശിക്കുന്ന ആ സ്വരൂപത്തിൽ സർവദ്വൈതത്തെയും നിഷേധിക്കുന്നു. ദ്വൈതമാണ് ദുഃഖം. അപ്പോൾ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ എന്തായി? ആനന്ദമായി. പലതരത്തിൽ നമ്മളിത് വിശദീകരിച്ചിട്ടുണ്ട്. ആനന്ദമെന്നോ ആനന്ദമെന്നോ പറയാം. ആനന്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ആനന്ദത്തിൽ ഒന്നിനെ ആനന്ദമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ പരിച്ഛിന്ന ഭാവങ്ങളൊന്നും വരത്തില്ല. പരിച്ഛിന്നത എന്ന് പറയുന്നതിന്റെ നേരെ വിരുദ്ധമാണ്. അപ്പൊ സത്തും ചിത്തുമായിരിക്കുന്നത് അപരിച്ഛിന്നമായി തന്നെയിരിക്കും. അതെന്തായിരിക്കും? പരിച്ഛിന്ന ഭാവങ്ങൾ അതിലില്ല, ദ്വൈതം അവിടെയില്ല. അതുകൊണ്ട് അതിനെ തന്നെ പറയുന്നത് എന്താണ്? ആനന്ദസ്വരൂപമാണ് അല്ലെങ്കിൽ അനന്തസ്വരൂപമാണ് എന്ന് പറയും. ഇതെന്താണ്? അതിന്റെ നിരുപാധികമായ ബോധമാണ്. അങ്ങനെ ഗ്രഹിക്കണമെന്ന് ബോധിപ്പിക്കുകയാണ്. അതിലൂടെ പറഞ്ഞത് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നതാണ്. സാക്ഷാത് ബ്രഹ്മം, അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മം. തദിഹ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠായിത്തിച്ച് അതിനെ തന്നെ തുടർന്നു വന്നിട്ട് മന്ത്രഭാഗത്തിൽ പറഞ്ഞതിന് ശേഷം ഈ കോശങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് അവസാനം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നിങ്ങനെ പറയുന്നു. ഈ സന്ദർഭത്തിൽ ഏത് ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെ ഗ്രഹിക്കണം? തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ ഇത് ഈ ചർച്ചയുടെ സാർത്ഥകത എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. വെറുതെ നമ്മുടെ ബുദ്ധിയെ കുഴപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് ചർവിത ചർവണം പോലെ ഒരേ കാര്യത്തെ ആവർത്തിച്ച് പറയുകയാണ്. അതല്ല ആ തത്വത്തെ, അതിസൂക്ഷ്മമായിരിക്കുന്ന തത്വത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. യഥാർത്ഥ രൂപത്തിൽ ഗ്രഹിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവിടെ അജ്ഞാന സംശയങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നർത്ഥം, അല്ലെങ്കിൽ വിപരീത ബുദ്ധിക്ക് സ്ഥാനമുണ്ടെന്നർത്ഥം. അപ്പൊ അത് വരാൻ പാടില്ല. വിപരീത ബുദ്ധി എന്താണോ എന്ന് പറയുന്നു, ബ്രഹ്മം ആനന്ദമാണ്, ബ്രഹ്മാനന്ദം എന്നെല്ലാം പറയാറ്. ശരി, ആനന്ദം ഇതെന്താണ്? അത് ഞാൻ ആ ബ്രഹ്മാനന്ദത്തെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വെറും പൊള്ളയായ അവകാശവാദങ്ങൾ മാത്രമാണ്. അങ്ങനെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അത് വികാരമായിരിക്കണം. എന്തിൻ്റെങ്കിലും ഒന്നിന്റെ പരിണാമം കൊണ്ട് സംഭവിച്ചായിരിക്കണം, എന്നാലേ അനുഭവിക്കാൻ പറ്റും. ബ്രഹ്മാനന്ദത്തെ അങ്ങനെ അനുഭവിക്കാൻ പറ്റത്തില്ല. അത് സർവ്വ അനുഭവങ്ങൾക്കും ആധാരമായി വർത്തിക്കുന്ന, അതിലാണ് സർവ്വ അനുഭവങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിഷയമായും നിർവിഷയമായും സ്ഥിതി ചെയ്യുന്നു. അതിനെങ്ങനെയാണ്? സുഖം പോലെ, ദുഃഖം പോലെ, മോദം പോലെ, പ്രമാദം പ്രമോദം പോലെയൊക്കെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? അത് വെറുതെ ഇതാണ്. ആനന്ദത്തിൽ ഏറ്റക്കുറിച്ചിലുണ്ട്, അത് ചർച്ച ചെയ്താണ് ഇവിടെ തന്നെ. നിലദിശയ സാദിശയ ഭാവങ്ങളുള്ളിടത്ത് ആ സാദിശയ ഭാവത്ത് ഏറ്റക്കുറിച്ചിലുകളുണ്ട്. വലിയ ആനന്ദവും ചെറിയ ആനന്ദവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ആനന്ദമയമായ ഒന്നല്ല തത്വം. അത് കേവലമായ ആനന്ദമാണ്. ആനന്ദമയം എന്ന് പറയുന്നതിൻ്റെയും കേവലാനന്ദം എന്ന് പറയുന്നതിൻ്റെയും വ്യത്യാസത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേവലമായ ആനന്ദമാണെന്ന് കാണിക്കാൻ വേണ്ടി ആണ് പറഞ്ഞത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. തദ് വിജിജ്ഞാപൈഷയ ഏവ അന്നമയാദേഹ ആനന്ദമയ പര്യന്താഹ പഞ്ചകോശ കൽപ്യന്തേ. ആനന്ദമയം വരെ ഉള്ളത് കോശങ്ങളാണ്, പഞ്ചകോശങ്ങൾ. പഞ്ചകോശ കൽപ്യന്തേ, പഞ്ചകോശങ്ങളെ കൽപ്പിക്കുന്നു. അത് ആനന്ദമയം വരെ ഉള്ളതിന് കോശമായിട്ടെടുക്കും. തത്വവിവേചനത്തിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിക്കും. തത് വിജിജ്ഞാപൈഷയ ഏവ, ആ ബ്രഹ്മത്തെ നിരുപാധികമായിരിക്കുന്ന ചൈതന്യത്തെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കണം. ആർക്ക് ശ്രുതിക്ക് അതിനുള്ള താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അന്നമയാദേഹ ആനന്ദമയ പര്യന്ത, അന്നമയത്തിൽ തുടങ്ങി ആനന്ദമയം വരെ പഞ്ചകോശാഹ കൽപ്പ്യന്തി, പഞ്ചകോശങ്ങളെ കൽപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ള പഞ്ചകോശങ്ങൾ അവിടെ എത്തിച്ചേർന്നു. പഞ്ചകോശ കൽപ്പന എന്തിനു വേണ്ടി? ആ കോശ വിനിർമുക്തനായിരിക്കുന്ന, കോശ അതീതനായിരിക്കുന്ന സത്യജ്ഞാന അനന്തരൂപത്തിൽ അല്ലെങ്കിൽ ആനന്ദരൂപത്തിലുള്ള ആ തത്വത്തെ വെളിപ്പെടുത്താൻ ശ്രോതാവിന്. കോശങ്ങൾ എന്ന് പറഞ്ഞ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ലേ? അത് കഴിയത്തില്ല. എന്തുകൊണ്ട്? കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊരു പ്രാകൃത ബുദ്ധിക്കും ഗ്രഹിക്കാവുന്നതാണ്. അന്നമയം എന്ന് ശരീരത്തെക്കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ ഇത് അന്നമയമാണ്, അന്നവികാരമാണ്, ആർക്കും ഇത് ഗ്രഹിക്കാം. അതുപോലെ കുറച്ചുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്? പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം വരെ ഗ്രഹിക്കാം. അത് പ്രിയമോദ പ്രമോദങ്ങളാണ്. ഇങ്ങനെയല്ലാം അത് ഗ്രഹിക്കാൻ പറ്റും. ഇതല്ല പരമാർത്ഥബോധം. ഇങ്ങനെ കോശങ്ങളായി ഗ്രഹിക്കുന്നതല്ല. ഇതിനെ പരമാർത്ഥമായിട്ട് ഗ്രഹിക്കാനും പറ്റില്ല. കാരണം ഇത് അനുഭവപ്പെടുന്നത് എങ്ങനെ? പരിണാമരൂപത്തിൽ, വികാരൂപത്തിൽ ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ നിർഗുണ നിരുപാധിക പരബ്രഹ്മമാകും? അപ്പോ ആ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അവിടെ തത്വമല്ലാത്തത് ഏതാണെന്നും അപ്പം മനസ്സിലാകുന്നു. പിന്നെ തത്വസ്വരൂപത്തെ ഗ്രഹിക്കുമ്പോൾ അന്നമയാദികളൊന്നും അത് തത്വമല്ല, കേവലം വികാര വസ്തുക്കളാണെന്ന് ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നത്. ജീവനെ സംബന്ധിച്ച് അല്ല. ഇനി ആ ആനന്ദം അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരാൾ ആനന്ദത്തോട് ചിന്തിച്ച പരബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു. ആനന്ദം എന്ന് പറയുന്ന ഉപാധിയിലൂടെ എത്തിച്ചേരുന്ന സ്വാഭാവിക ബ്രഹ്മമാകും. അപ്പൊ അവിടെ അത് ഉപാസനയ്ക്ക് ഉപകരിക്കത്തുള്ളൂ. ഇതിന്റെയൊക്കെ ലക്ഷ്യം, ഇതിന്റെയൊക്കെ താല്പര്യം, പരമമായ താല്പര്യം എന്ന് പറയുന്നത് ഈ ചിന്തകളിൽ നിന്നെല്ലാം സ്വതന്ത്രമാകുക എന്നുള്ളതാണ്. ഈ പ്രക്രിയകൾ ഒന്നും തന്നെ ആ പ്രക്രിയകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അതെല്ലാം ആ പ്രക്രിയകളെ നിരാകരിക്കുന്നതാണ്. എല്ലാ പ്രക്രിയകളും നമ്മൾ ഏത് തലത്തിൽ നിന്ന് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. തത്വദൃഷ്ടിയിലാണെങ്കിൽ എല്ലാം നിരാകരിക്കപ്പെട്ടു. അല്ല, ഇവിടെ പറയുന്ന കോശദൃഷ്ടിയിൽ, ശരീരദൃഷ്ടിയിലാണെങ്കിൽ ഇതിനെല്ലാം അംഗീകരിക്കുന്നു. ഇവിടെ പല രീതിയിലും ചർച്ച ചെയ്യും, ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യും. ഉപാസനയ്ക്ക് വേണ്ടി തത്വദൃഷ്ടിയിൽ ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് ചർച്ച ചെയ്യും. ഇവിടെ അതാണ്, പഞ്ചകോശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ചർച്ച ചെയ്യും. അത് സാക്ഷാത് ജ്ഞാനത്തിന് വേണ്ടി, യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറഞ്ഞു. ആ ബോധത്തിന് വേണ്ടിയിട്ടാണ്. അതിന് ഉണ്ടാകേണ്ട ഒരു ബോധമല്ല. ഇപ്പൊ നിലനിൽക്കുന്ന ബോധമാണ്. ആണിവിടെ പറയുന്നത് എന്താണ്? തദ്വിജിജ്ഞാപിഷയ ഏവ അന്നമയാദയ ആനന്ദമയ പര്യന്ത പഞ്ചകോശാ കൽപ്യന്തെ തത്ര കുതഃ പ്രകൃത അപ്രകൃത പ്രക്രിയ പ്രസംഗം. ഇവിടെ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ ദോഷങ്ങളെല്ലാം വരുന്നു. പ്രകൃതഹാനി, അപ്രകൃത പ്രക്രിയ, ഇതെല്ലാം അങ്ങനെ വരും, ഒന്നും വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മശബ്ദം കൊണ്ട് നിരുപാധികമായ നിർഗുണ ചൈതന്യത്തെ ഗ്രഹിക്കണം. അതാണ് പരമാർത്ഥം എന്ന് ബോധിക്കണം. അപ്പോ ബ്രഹ്മത്തെ ഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ, ബ്രഹ്മത്തെ അറിയണമെന്ന് പറയുമ്പോൾ, ഈ ലോകത്ത് നമ്മൾ നാനാ വിഷയങ്ങളെ അറിഞ്ഞു കഴിഞ്ഞു, അതുപോലെ ബ്രഹ്മത്തെയും കൂടെ അറിയുക, ആ ഒരറിവൂടെ ഉണ്ടായിരിക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. ബ്രഹ്മജ്ഞാനം ഒഴികെ എനിക്ക് ബാക്കിയെല്ലാം ജ്ഞാനമുണ്ട്, ബ്രഹ്മജ്ഞാനം മാത്രമില്ല. അതുകൊണ്ട് മറ്റ് അറിവുകളെല്ലാം ആർജിച്ച ഞാൻ ഇനിയും ബ്രഹ്മജ്ഞാനത്തെ കൂടെ നേടണം എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം അത് ആർജിതമായ അറിവല്ല. അതുകൊണ്ട് നമ്മൾ ആർജിക്കപ്പെടുന്ന ഒരു അറിവല്ല അത്. അതുകൊണ്ടാണ് അതിനെ സ്വയം പ്രകാശബോധം എന്ന് പറയുന്നത്. നിരുപാധികമായ ചൈതന്യം, ആ ചൈതന്യത്തിന്റെ പ്രകാശം, അതൊരിക്കലും ജീവൻ ആർജിക്കുന്ന ഒന്നല്ല. സ്വരൂപ പ്രകാശത്തെ എങ്ങനെ ആർജിക്കാൻ കഴിയും? ആർജിതമായ ജ്ഞാനം ഏതുവരെ വരുന്നു? ഉപാധികൾ നിലനിൽക്കുന്നത് വരെ. സ്വാഭാവികമായ തലത്തിലാണ് ആർജിതമായ ജ്ഞാനം വരുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നേ പറയാൻ പറ്റും. എന്താണത്? നിരുപാധികമായ പ്രകാശം പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് അത് വിഷയമാകുന്ന ഒന്നല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രകാശവും ബോധവും തമ്മിലുള്ള വ്യത്യാസത്തെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഇവിടെ പറയുന്ന തദ്വിജിജ്ഞാപൈഷയ, അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഘർഷണം സംഭവിക്കുന്നു എവിടെയെങ്കിലും, അല്ലെങ്കിൽ അഗ്നിയുടെ സംയോഗം സംഭവിക്കുന്നു. അവിടെ അഗ്നി എന്താ ചെയ്യുന്നത്? അഗ്നി പ്രകടമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും അഗ്നിയെ അവിടെ സൃഷ്ടിച്ചു എന്ന്. അതിനനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് പ്രകടമാകുന്നു. അങ്ങനെയുള്ളു ഒരു ദീപത്തെ ജ്വലിപ്പിക്കുന്നു. അവിടെ എങ്ങനെ എന്താ സംഭവിക്കുന്നത്? ഒരു ദീപത്തെ സൃഷ്ടിക്കുകയല്ല, ആ ദീപത്തിന് ജ്വലിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ അതവിടെ പ്രകാശിക്കുന്നു. അതതിന്റെ സ്വഭാവമാണ്. അതുവരെ അതിന് പ്രകാശിക്കുന്നതിനുണ്ടായിരുന്ന വിഘ്നങ്ങളെല്ലാം മാറി അത് പ്രകാശിക്കുന്നതിന് അനുകൂലമായൊരു സാഹചര്യം വന്നു. അത് സ്വയം പ്രകാശരൂപത്തിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ജ്വലിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അത് ജ്വലിക്കുന്നു. അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് അതുപോലെയാണ്. അത്തരത്തിലാണ് ശ്രുതി അതിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ശ്രുതി വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ നിരുപാധികമായ ചൈതന്യം എന്ന് പറയുന്നത്. നിരുപാധികമായ ചൈതന്യത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ അഗ്നിയുടെ ജ്വലനം അതുപോലെ, അത് അതിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തദ്വിജിജ്ഞാപൈഷയ, അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞ എന്തിനും താല്പര്യം അതാണ്. അതിനുവേണ്ടി പഞ്ചകോശകൽപ്പനകൾ അല്ലേ, അഗ്നി ജ്വലിക്കണമെന്നെങ്കിൽ അവിടെ എന്ത് വേണം? തിരി വേണം, എണ്ണ വേണം, എന്തെല്ലാം വേണം, അല്ലെങ്കിൽ ഘർഷണം വേണം, പലതും വേണം. ആ സ്ഥാനത്താണ് ഇതെല്ലാം ഉള്ളത്. അവിടെ എന്ത് ചെയ്യുന്നു? ശ്രുതി ബോധിപ്പിക്കുന്നു, ശ്രോതാവിൽ അത് നിരുപാധികമായി പ്രകാശിക്കുന്നു. അതിന് നമ്മൾ പറയുന്നു ശ്രോതാവിൽ അത് വെളിപ്പെടുന്നു എന്ന് പറയുന്നു. അഗ്നി പ്രകാശിക്കുന്നത് പോലെ തന്നെ, ഇല്ലാത്ത അഗ്നിക്ക് പ്രകാശിക്കാൻ പറ്റുന്നില്ല, ഉള്ളത് തന്നെ എന്നാൽ അതിന് പ്രകാശിക്കേണ്ടി വരുന്നു. അതിനുള്ള ഉപായങ്ങളാണ് ഈ കോശകൽപ്പനകളും മറ്റും. പഞ്ചകോശ വിവേകം പോലെയുള്ള വിചാര അംഗങ്ങളായി വരുന്ന പ്രക്രിയകളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. നനു ആനന്ദമയസി അവയവത്വന ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്തിച്ചത് അന്നമയാദീനാമിവ ഇതം പുച്ഛം പ്രതിഷ്ഠ. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കണം, നിരുപാധികമായ ബ്രഹ്മത്തെ ഗ്രഹിക്കണം, നിരതിശയമായ ബ്രഹ്മത്തെ ഗ്രഹിക്കണം. അതാണ് അവിടെ ബോധിപ്പിക്കുന്നത്. ആ ശബ്ദങ്ങൾക്കെല്ലാം അതിനുള്ള ശേഷിയുണ്ട്, അതിന്റെ ലക്ഷ്യമായി തത്വത്തെ പ്രകാശിപ്പിക്കുന്നത്. അതിന്റെ വാച്യമായ അർത്ഥങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് പരമതത്വത്തെ പ്രകടമാക്കുന്നതിന് ആ ശബ്ദങ്ങൾക്ക് ശക്തിയുണ്ട്. എല്ലാ ശബ്ദങ്ങളും അതിനെ ബോധിപ്പിക്കാൻ കഴിയില്ല. ആനന്ദമയൻ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ രൂപങ്ങളെ ബോധിപ്പിക്കുന്നു. ബ്രഹ്മം എന്ന് പറയുമ്പോൾ നിരുപാധികമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. ഇത് എങ്ങനെ ശരിയാകും? കാരണം ആനന്ദമയനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, ആനന്ദ ആത്മ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത പറയുന്നത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. പുച്ഛം എന്ന് പറഞ്ഞാൽ വാലെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ആനന്ദമയനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പുച്ഛം ബ്രഹ്മ, അതിന്റെ വാലാണ് ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനന്ദമയന്റെ ഒരു അവയവമാകുന്നുള്ളൂ. അപ്പൊ ആനന്ദമയനാണ് മുഖ്യം. ദ്വൈത ചിന്തകളിലേക്ക് പോക്കി ഇത്തരത്തിലാണ് സഗുണ സാകാരനായിരിക്കുന്ന ഒരു ഈശ്വരൻ, അതാണ് പരമാർത്ഥം എന്നാണ് അവർ പറയുന്നത്. ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്ന അതിന്റെ ഓരോരോ ഭാഗങ്ങൾ, അതിലൊരംശമുണ്ട് നിർഗുണമായിരിക്കുന്ന ഒരംശം. പക്ഷെ മുഖ്യമതല്ല, മുഖ്യം സഗുണ സാകാര ഭാവങ്ങളാണ്. അപ്പൊ ആനന്ദമയനായിരിക്കുന്നതിന്റെ ഒരു അവയവമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. പൂർവപക്ഷം നിന്നും ആനന്ദമയസി അവയവത്വന ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എത്തിച്ചത് ആനന്ദമയന്റെ അവയവമായി ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നു. അന്നമയാദീനമൈവ ഇതം പുച്ഛം പ്രതിഷ്ഠ. എന്തുകൊണ്ട് അന്നമയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ പുച്ഛത്തെ കുറിച്ച് പറഞ്ഞു, പ്രാണമയനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, മനോമയനെ കുറിച്ചും വിജ്ഞാനമയനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു പുച്ഛത്തെ കുറിച്ച് പറഞ്ഞു. ഒരംശം ബാലെന്ന് പറഞ്ഞ ഒരു ഭാഗം, അവരിവിടെ ആനന്ദമയനെ കുറിച്ച് പറഞ്ഞിട്ട് ബ്രഹ്മം അതിന്റെ ഒരു അംശമാണെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമായിരിക്കുന്ന ആനന്ദമയനാണല്ലോ, ബ്രഹ്മമല്ലല്ലോ എന്നാണ്. തത്ര കഥം ബ്രഹ്മണ സ്വപ്രധാനത്വ ശക്യം വിജ്ഞാതം. ആനന്ദമയനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആ ബ്രഹ്മശബ്ദം കൊണ്ട് സ്വയം പ്രധാനമായിരിക്കുന്ന നിരുപാധികമായ ബ്രഹ്മത്തെ എങ്ങനെ ബോധിക്കാൻ കഴിയും? ഇവിടുത്തെ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനം അതാണ്, നിരുപാധികം സ്വപാധി. ജ്ഞാനം ഏകം ഹി, ജ്ഞാനം ഏകമാണ്. നിരുപാധികം സ്വപാധികം ചത്തത്, അത് തന്നെ രണ്ടായിരിക്കുന്നു, നിരുപാധികമായും സ്വപാധികമായും. തത്വമേകമാണ്, അത് തന്നെ രണ്ടായിരിക്കുന്നു, നിരുപാധികമായും സ്വപാധികമായും. തത്വത്തെ ഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിനെ നിരുപാധികമായി ഗ്രഹിക്കുക, തത്വത്തെ ഉപാസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിനെ സ്വപാധികമായി ഗ്രഹിക്കുക. ഇത് അടിസ്ഥാനപരമായിരിക്കണം മനസ്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അദ്വൈതം പറയുന്നിടത്തൊരു വിരോധം വരത്തില്ല, പരസ്പര വൈരുദ്ധ്യം വരത്തില്ല. അതുകൊണ്ട് ഇവിടെ കഥം ബ്രഹ്മണ സ്വപ്രധാനത്വം ശക്യം, സ്വയം പ്രധാനമായിരിക്കുന്നെന്ന് വെച്ചാൽ സ്വയം പ്രധാനം എന്താണ് ബ്രഹ്മത്തിന്റെ സ്വയം പ്രധാനത എന്ന് പറയുന്നത്? അതിന്റെ നിരുപാധികമായ സ്വരൂപം അതിനെങ്ങനെ ഇവിടെ ഗ്രഹിക്കാൻ പറ്റും? കാരണം പുച്ഛശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു, വാല്. സംസാര നിവൃത്തി എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ ഇതെല്ലാം വേറെ ഒരു ഉപായമുണ്ട്. വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോയാലൊന്നും സംസാര നിവൃത്തി സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അത് സംസാരമാണ്, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സംസാരം. തസ്യ പ്രാണ ഉത്ക്രാമന്തി, അവന്റെ പ്രാണന്മാർ ഉത്ക്രമിക്കുന്നില്ല. പ്രാണ ഉത്ക്രമണം ഉണ്ടെങ്കിൽ അത് സംസാരമാണ്, അത് മൂർധാവിലൂടെ ഉത്ക്രമിച്ചാലും ഇനി ഏത് വഴിക്ക് പോയാലും ശരി, പ്രാണൻ ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ച് അതിൽ ഉത്ക്രമണം സംഭവിക്കുകയാണെങ്കിൽ സംസാരമാണത്. അനാബ്രഹ്മഭൂന പുനരാവർത്തിനോർജുന എന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, ഇവിടെ നിരുപാധികമായ തത്വത്തെയാണ്. ആ നിരുപാധികമായ തത്വത്തെ ബ്രഹ്മപുച്ഛം, ബ്രഹ്മമെന്ന് മാത്രം പറഞ്ഞാൽ ഗ്രഹിക്കാം, ഇവിടെ പുച്ഛശബ്ദം കൂടെ വന്ന് എങ്ങനെ ഗ്രഹിക്കും? ആണ് ഇവിടെ ഭാഷകാലം ചിന്തിക്കുന്ന ഒരു കാര്യം. ഈ പരമമായ തത്വത്തെ ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുന്നതിന് ഏതെങ്കിലും ശബ്ദങ്ങൾ അതിന് തടസ്സമാണ്. ശ്രുതി ബോധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. തത്വത്തെ ശ്രവിക്കുന്നു, ഒരാളതിനെ ആത്മസാത്കരിക്കുന്നു. ഇന്നതാണ് പരമാർത്ഥം. അവിടെ ഏതെങ്കിലും ശബ്ദത്തിന് തടസ്സം നിൽക്കുന്നുണ്ടോ ആ സന്ദർഭത്തിൽ വരുന്നു? ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. കഥം ബ്രഹ്മണ സ്വപ്രധാനത്വം ശക്യം വിജ്ഞാതം. ശബ്ദത്തിന് ശക്തിയില്ല ഇതിനെ വെളിപ്പെടുത്താൻ, പക്ഷെ ശബ്ദം കൂടിയേ തീരും. മറ്റെല്ലാത്തിനെ സംബന്ധിച്ചും അങ്ങനെയാണ്. പ്രാണനോ മനസ്സിനോ ബുദ്ധിക്കോ ആനന്ദത്തിനോ ഒന്നും ഇതിനെ വെളിപ്പെടുത്താൻ ശേഷിയില്ല. പക്ഷെ തത്തദ്വാചകങ്ങളായ ആ ശബ്ദങ്ങൾ കൂടിയേ തീരും. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മപുച്ഛശബ്ദം വന്നു. അപ്പോൾ പുച്ഛശബ്ദത്തിന്റെ പ്രയോജനം എന്താ? അന്നമയാദീനാം ഇവ ഇതം പുച്ഛം പ്രതിഷ്ഠ ഇത്യാദി തത്ര കഥം ബ്രഹ്മണ സ്വപ്രധാനത്വം ശക്യം വിജ്ഞാതം പ്രകൃതത്വ. എന്താണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ പ്രകടനത്തിൽ മുഖ്യമായി പ്രതിപാദിക്കുന്ന വസ്തു? അതെന്താണ്? ഇവിടെ ശബ്ദങ്ങളെ പിടിച്ച് വാചം പരസ്പരം ഇവ അത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്തിന്റെ പ്രകരണമാണിത്? എന്തിന്റെ പ്രസംഗമാണിത്? പരമാർത്ഥ പ്രസംഗമാണ്. പരമാർത്ഥത്തിന്റെ സന്ദർഭമാണ്. സത്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശബ്ദങ്ങൾക്ക് പരിമിതിയുണ്ട്. അത് ഏത് ശബ്ദം പറഞ്ഞാലും അതിനെല്ലാം പോരായ്മകൾ വരും. അപ്പൊ ശബ്ദത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ, ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നെങ്കിൽ പ്രകരണത്തെ നോക്കുക. മീമാംസയിൽ, വൈദിക മീമാംസയിൽ പ്രകരണം എന്ന് പറയുന്ന ഒരു മുഖ്യമായ പ്രമാണമാണ്. സന്ദർഭം നോക്കുക. സാറിന് നമ്മൾ പറയാറുണ്ടല്ലോ, സന്ദർഭം നോക്കി സംസാരിക്കണം. ശബ്ദങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുച്ഛശബ്ദം വന്നു, അതൊരു പോരായ്മയാണ്, ദോഷമാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകരണം ചിന്തിക്കുക സന്ദർഭത്തിൽ. അപ്പോൾ മനസ്സിലാവുക എന്താണ്? സർവേ വേദ യത് പദം ആമനന്തി. എല്ലാ ശബ്ദങ്ങളും ആ തത്വത്തെ തന്നെ വെളിപ്പെടുത്തുന്നു. അവിടെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താണ്? പ്രകടനം നോക്കുക. പ്രകടതത്വാദി ഭ്രമ. പ്രകൃതം ബ്രഹ്മത്തിന്റേതാണ്. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളത് പുച്ഛശബ്ദം വന്നെങ്കിലും ബ്രഹ്മശബ്ദത്തിന്റെ പരമമായ താല്പര്യമായ പരമമായ തത്വം, അതാണ് ഇവിടുത്തെ വിഷയം. നനു ആനന്ദമയ അവയവത്വനാഭി ബ്രഹ്മണി വിജ്ഞായമാനെ എന്ന പ്രകൃതത്വം ഹിയത പറയുന്നു. തൊട്ടു മുമ്പ് പറഞ്ഞ ആനന്ദമയമാണ്, ആനന്ദമയ ബ്രഹ്മമാണ്, അതിന്റെ ഒരു അംശമായിട്ട് പുച്ഛമായി ബ്രഹ്മത്തെ സ്വീകരിക്കുക എന്താ ദോഷം? പ്രകടനത്തിന് ദോഷമില്ലല്ലോ. എന്തുകൊണ്ട് ആനന്ദമയിച്ച്? ബ്രഹ്മത്വം ആനന്ദമയം, ബ്രഹ്മമാണ് ആനന്ദമയം, സ്വയം തന്നെ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാലോ? അപ്പൊ ആനന്ദമയത്തിന്റെ വാല് ബ്രഹ്മം എന്ന് പറഞ്ഞിവിടെ ആനന്ദമയമാണ് പരമാർത്ഥ തത്വം എന്ന് പറഞ്ഞാലോ? അത്ര ഉച്ചതേ പറയുന്നു. തദസതി സദൈവ തദൈവ ബ്രഹ്മാനന്ദമയസ്യ ആത്മാ അവയവി തദൈവ ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ അവയവ ഇത്യാസാമഞ്ജസ്യ നിങ്ങൾ ചിന്തിക്കുമ്പോൾ യുക്തിയുക്തമായി ചിന്തിക്കുന്നു, യുക്തിയെ നഷ്ടപ്പെടുത്തിയിട്ട് ചിന്തിക്കരുത്. ആനന്ദമയെന്ന് ബ്രഹ്മമായിട്ടെടുത്തു, പിന്നീട് പറയുന്ന ബ്രഹ്മത്തെ തന്നെ പുച്ഛമായും എടുത്തു. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? തഥാസതി തദൈവ ബ്രഹ്മ ആനന്ദമയ ആത്മാ അവയവി. ആനന്ദമയമായ ബ്രഹ്മം തന്നെയാണ് അവയവിയായിരിക്കുന്നത്, അവയവങ്ങളോടുകൂടിയിരിക്കുന്നത്. തദൈവ ബ്രഹ്മ പുച്ഛം ഭ്രഷ്ട, അതേ ബ്രഹ്മം തന്നെ അവയവമായി പുച്ഛരൂപത്തിലിരിക്കുന്നു. ഒന്ന് തന്നെ അവയവി, അത് തന്നെ അവയവം, അവയവത്തോടു കൂടിയതാണ് അവയവി. അങ്ങനെ വരും. അസാമഞ്ജസ്യ യുക്തിയില്ലാതെ വരും. അതായത് ആനന്ദമയത്തെ ബ്രഹ്മമായിട്ടെടുക്കുക, എന്നിട്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മത്തെ അതിന്റെ അവയവമായിട്ടെടുക്കുക. അപ്പൊ ബ്രഹ്മത്തിന്റെ അവയം ബ്രഹ്മമായി. വിചാരത്തിന്റെ താല്പര്യം എന്താണ്? ആ തത്വത്തെ, പരമാർത്ഥത്തെ ബോധിക്കുക എന്നുള്ളതാണ്. അത് ബുദ്ധിയെ കുഴപ്പിക്കാനുള്ളതല്ല, ആശയക്കുഴപ്പത്തിനുള്ളതല്ല. അന്യതര പരിഗ്രഹത്തിൽ യുക്ത. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ സ്വീകരിക്കുക, ഒന്നുകിൽ ആനന്ദമയനെ ബ്രഹ്മമായി സ്വീകരിക്കുക, അല്ലെങ്കിൽ അടുത്തു പറഞ്ഞ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്ന ബ്രഹ്മം അതിനെ ബ്രഹ്മമായി സ്വീകരിക്കുക. നമ്മൾ ചിന്തിക്കും ഇതിപ്പോ ഏതായാലും എന്താ ബ്രഹ്മം എന്തെന്നറിഞ്ഞാൽ പോലെ ആനന്ദമയനാണോ ബ്രഹ്മം, ബ്രഹ്മപുച്ഛം അവിടെയാണോ ബ്രഹ്മം, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം, അതിനെക്കുറിച്ചുള്ള ബോധമാണ്. നിങ്ങളുടെ ബ്രഹ്മത്തെ ബോധിക്കണമെന്നുള്ള ആഗ്രഹം നല്ലത്, എന്നെ ബ്രഹ്മത്തെ എങ്ങനെ ബോധിക്കും? അതിനെന്താ ഉപായം? ഉപായ ശബ്ദമാണ്. ശബ്ദത്തിലൂടെയാണ് നമ്മൾ നിരന്തരം ബോധിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ബ്രഹ്മത്തെയും അങ്ങനെ തന്നെ ബോധിക്കുന്നു. ആ ശബ്ദം ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ വിഭ്രാന്തിക്ക് കാരണമായാൽ, വിപര്യങ്ങൾക്ക് കാരണമായാൽ, സംശയത്തിന് കാരണമായാൽ, ബോധശൂന്യതയ്ക്ക് കാരണമായാൽ അതിന് പരിഹാരം ഉണ്ടാവും. ആ ശബ്ദം പരമാർത്ഥത്തെ തന്നെ ബോധിപ്പിക്കണം. ആനന്ദമയ ശബ്ദം വന്നു, ബ്രഹ്മശബ്ദം വന്നു. അവിടെ അതിന് യുക്തമായ അർത്ഥത്തെ ബോധിക്കും. ഏതെങ്കിലും ബോധിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ബോധിച്ചാൽ പോരാ. അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ അത് സംശയമാകാം, വിപരീയമാകാം. ഇവിടെ ബോധിക്കേണ്ടത് പ്രാമാണികമായി തന്നെ ബോധിപ്പിക്കണം, ശരിയായ രീതിയിൽ തന്നെ ബോധിപ്പിക്കണം. ശ്രുതി ഏത് വാക്യത്തിലൂടെ എന്തിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നോ അത് തന്നെ ബോധിക്കണം. ഇവിടെ വേറെ വഴിയില്ല. ലോകത്തിൽ പല കാര്യങ്ങളെ ബോധിക്കാനും പല വഴികളുണ്ട്. ലോകത്തിൽ പല കാര്യങ്ങളെ ബോധിക്കാനും പല ശബ്ദങ്ങളുണ്ട്. ശബ്ദവ്യവഹാരം എന്ന് പറയുന്നതാണ് ഇവിടെ ആശയവിനിമയത്തിന് മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് പല കാര്യങ്ങളും പല ശബ്ദങ്ങളിലൂടെ ബോധിപ്പിക്കാം. ഇതിഹലോകത്തിന്റെ കാര്യമല്ല പറയുന്നു. ഇത് പരമമായ പരമാർത്ഥമായ ഒരു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ എങ്ങനെയായാലും എന്താ എന്ന് ചോദിക്കാൻ കഴിയത്തില്ല. കാരണം ആ തത്വം പോലെ തന്നെ ആ ബോധവും പരമാർത്ഥം തന്നെ ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പരമാർത്ഥ ബോധം എവിടെ നിന്ന് കിട്ടും? അതാണ് ചിന്തിക്കുന്നത്. അത് ശ്രുതിയിൽ നിന്നാ കിട്ടുന്നത്. ശരി, എവിടെ ശ്രുതി എവിടെ പറഞ്ഞിരിക്കുന്നു? അപ്പോൾ ഇവിടേക്ക് വരും, ആനന്ദമയ ശബ്ദത്തിലേക്ക് വരും, ബ്രഹ്മശബ്ദത്തിലേക്ക് വരും. ഇവിടെ നിന്ന് ഏതാണ് ആ തത്വത്തെ ബോധിപ്പിക്കുന്നത്? ആനന്ദമയ ശബ്ദമാണോ അതോ ബ്രഹ്മശബ്ദമാണോ? അത് ബ്രഹ്മശബ്ദമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അന്യതര പരിഗ്രഹേതു യുക്ത. അതുകൊണ്ട് ഇവിടെ ഒന്ന് സ്വീകരിക്കണം, നിർഗുണമായ ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ശബ്ദം ഏതാണത്? ആനന്ദമായ ശബ്ദമല്ല, ബ്രഹ്മശബ്ദമാണ്. ഒരാള് ശ്രുതിയെ ശ്രവിക്കുന്നു, അയാള് ആനന്ദമായ ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെ ബോധിച്ചു, മറ്റൊരാൾ അതേ ശ്രുതിയെ ശ്രവിക്കുന്നു, അയാൾ ബ്രഹ്മശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെ ബോധിച്ചു. അങ്ങനെ വരുമ്പോ ആനന്ദമായ ശബ്ദത്തിൽ നിന്ന് ആരാണോ ബ്രഹ്മത്തെ ബോധിച്ചയാൾ സ്വാഭാവികമായ ബ്രഹ്മത്തെ ബോധിച്ചുള്ളൂ. പക്ഷെ ബ്രഹ്മശബ്ദത്തിൽ നിന്ന് അത് ബോധിച്ചെങ്കിൽ അയാൾ നിരുപാധികമായി ബോധിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. മറിച്ചായാൽ ദോഷമാണ്. ആണ് ഇവിടെ പറഞ്ഞ അന്യതര പരിഗ്രഹം എങ്കിലും ഒന്നേ സ്വീകരിക്കാവൂ. ബ്രഹ്മശബ്ദത്തിൽ നിന്നും ബ്രഹ്മബോധം ഉണ്ടാകണം. ഇവിടെ പരമാർത്ഥബോധത്തിന് നമ്മൾ സാധാരണ ധരിക്കുന്ന ഉപായങ്ങളല്ല സ്വീകരിക്കുന്നു. ബ്രഹ്മബോധത്തിന് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന ഉപായങ്ങളെയൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. നമ്മളെന്താ ധരിച്ചിരിക്കുന്ന? ബ്രഹ്മബോധം ഉണ്ടാകണമെങ്കിൽ ഇന്ന മന്ത്രം ഇത്ര തവണ ജപിക്കുന്നു, ഇന്ന അനുഷ്ഠാനം ഇന്ന തരത്തിൽ ചെയ്യണം, ഇന്ന പ്രാർത്ഥന ഇന്ന തരത്തിൽ ചെയ്യണം, ഇന്ന ഉപാസന ധ്യാനം ഇന്ന തരത്തിൽ അനുഷ്ഠിക്കണം, ഇതൊന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഒരൊറ്റ കാര്യമേ അംഗീകരിക്കുന്നുള്ളൂ, തത്വശ്രവണം. അതുകൊണ്ടിത് സാധ്യമായെങ്കിൽ സാധ്യമാകത്തില്ല. അതാണ് ഇവിടത്തെ യുക്തി. ശ്രുതിവാക്യത്തിൽ നിന്ന് തന്നെ ഈ ബോധം ഉണ്ടാവണം. ആ ബോധം കൊണ്ട് തന്നെ സംസാരം നിവൃത്തി സംഭവിക്കണം. ആ ബോധം കൊണ്ട് തന്നെ നിത്യമുക്തി സംഭവിക്കണം. അതിന് ഏത് ശബ്ദമാണ് അത് ബോധിപ്പിക്കുന്നതെന്ന ശബ്ദ പരിചയം അവനുണ്ടായിരിക്കണം. ആ ശബ്ദപരിചയത്തെയാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ബ്രഹ്മശബ്ദം അതാണ് നിരുപാധികമായ ആ തത്വത്തെ ബോധിപ്പിക്കുന്നത്. ആനന്ദമായ ശബ്ദമല്ല. കാരണം ആനന്ദമായ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരാൾക്ക് അർത്ഥബോധം ഉണ്ടാവോ? വലിയ ആനന്ദമാണ്. അതുപോലെ ബ്രഹ്മശബ്ദത്തിൽ നിന്ന് ബോധമുണ്ടാവുന്നു, ബ്രഹ്മം ബൃഹത്താണ്. പക്ഷെ മറ്റുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു? അതിന് സഹകാരിയായി വരുന്നു. അപ്പോൾ ആ ബൃഹത്തായ ബ്രഹ്മം എന്താണ്? അതിന്റെ യഥാർത്ഥമായ ബോധമുണ്ടാകുന്നു. അതുകൊണ്ട് പറയുന്നു, ഏതെങ്കിലും സ്വീകരിച്ചാൽ പോരാ, ബ്രഹ്മശബ്ദത്തെ തന്നെ സ്വീകരിക്കുക. ആ ബ്രഹ്മശബ്ദത്തിൽ നിന്ന് തന്നെ എന്ത് ബോധമാണോ ഉണ്ടാകുന്നത് അതാണ് യഥാർത്ഥ ബോധം, അതാണ് യഥാർത്ഥമായ പരമാർത്ഥമായ തത്വത്തെ സംബന്ധിച്ചുള്ള ബോധം. ശ്രുതി എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ ചർച്ച ചെയ്യുമ്പോൾ ഇതിങ്ങനെ വേണ്ടി വരും. ഇതിനിവിടെ മറ്റുപായങ്ങളെ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. ശ്രുതി അല്ലാതെ ഒരു ഉപായത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല. മറ്റ് സാധനങ്ങളെല്ലാം ഈ ബോധത്തിന് വേണ്ടിയല്ല മുമ്പ് പറഞ്ഞത്, ഈ ബോധത്തിനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയാണ് ബാക്കി സാധനങ്ങളെല്ലാം. അതുകൊണ്ട് പറയുന്നു, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠയ്ക്ക് അത്രയവ ബ്രഹ്മനിർദ്ദേശ ആശ്രയിതും ബ്രഹ്മശബ്ദ പ്രയോഗം. അതുകൊണ്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ബ്രഹ്മശബ്ദത്തെ ശ്രവിച്ച് അതിൽ നിന്ന് തന്നെ മനസ്സാനന്ദനിലും മറ്റും പോകരുത്, ആനന്ദത്തിലും മറ്റും പോകരുത്. ക്ഷണികമായി അതിന്റെ പരമ താല്പര്യമായി ബ്രഹ്മത്തെ ഗ്രഹിക്കണം എന്നാണ്. ബ്രഹ്മവിച്ചം പ്രതിഷ്ഠ ഇത്യത്രവ ബ്രഹ്മനിർദ്ദേശാശ്രയിതും യുക്തം ബ്രഹ്മശബ്ദ സംയോഗ. അവിടെയാണ് ബ്രഹ്മശബ്ദം വന്നിരിക്കുന്നത്. ഇതത്രയും കർക്കശമായ വിചാരം ചെയ്യുന്നതിന്റെ താല്പര്യം ഇതാണ്. കാരണം ഈ ബോധം ശ്രുതിവാക്യത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അത് ഏത് ശ്രുതിവാക്യത്തിൽ നിന്ന്? ശ്രുതി ഒരുപാടുണ്ടല്ലോ. അത് ചൂണ്ടിക്കാണിക്കുന്ന എന്ന ശ്രുതികളിൽ നിന്നും ഉണ്ടായാലേ അത് ശരിയാകത്തുള്ളൂ. എന്ന ശ്രുതികൾക്ക് മാത്രമേ ആ തത്വത്തെ നിരുപാധികമായി ബോധിപ്പിക്കാൻ കഴിയൂ. അതൊരു ശ്രുതിയാണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. മറിച്ചാണെങ്കിലോ അത് സ്വാഭാവിക ബോധമാകും, അത് പരമാർത്ഥ ജ്ഞാനം ആകത്തില്ല എന്നുള്ള പറയുന്നത്.